പ്രസവിച്ചുകൊണ്ട് മൂന്ന് പാദം മൂന്ന് അധികരണം സൂത്രം 45. വ്യതിരേക തദ്ഭാവാഭാവത്വാത് നതോപലബ്ധി. നഹി ഭൂത ഭൗതിക ധർമ്മേണ സതാ ചൈതന്യേന ഭൂത ഭൗതികാന വിഷയിക്രിയേരൻ. ഇവിടെ ചൈതന്യം സ്വതന്ത്രമാണ്, അത് ഭൂതവികാരമല്ല എന്നുള്ളതിന് ഭാഷകാരൻ അനുഭവ യുക്തിയും കൊണ്ട് സമർത്ഥിക്കുകയാണ്. ചൈതന്യം എന്ന് പറയുന്നത് ഭൂതഭൗതിക ധർമ്മമായിരുന്നു. ചർവൻ പറയുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, എല്ലാവരുമല്ല ബഹുഭൂരിപക്ഷം അങ്ങനെ പറയുന്നു, എന്താണത്, ഭൂതധർമ്മമാണ്, ഭൗതിക ത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഭാഷകാലം പറയുന്നു അതും ചൈതന്യത്തെ വിശേഷിപ്പിക്കുന്നു. ആ ചൈതന്യം സത്താ ചൈതന്യേന അങ്ങനെയുള്ള ചൈതന്യം അങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഭൂതവികാരമായിരുന്നെങ്കിൽ ഭൂതഭൗതികാനി നവശയിക്രിയ, ഒരിക്കലും ഭൂതഭൗതികങ്ങളെ അതിന് വിഷയമാക്കാൻ കഴിയത്തില്ല. ഇതാണ് അദ്വൈതിയുടെ ഭാഗത്തു നിന്നുള്ള വളരെ പ്രബലമായ ഒരു യുക്തി. ഇതൊരു യുക്തി മാത്രമാണ്, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറയുന്ന പോലുള്ള ഒരു സയൻസ് ഒന്നുമല്ല. പക്ഷെ ചാർവാകൻ പറയുന്നത് ചാർവാകന്റെ സയൻസാണ്, ഭാഷകാരൻ പറയുന്നത് തന്റെ യുക്തി. അതാണ് പറഞ്ഞത് രണ്ട് രണ്ട് തലത്തിലാണ്. ഇതിൻ്റെ രണ്ടിനെയും ബന്ധിപ്പിക്കാനും അല്ല, ഇത് രണ്ടും അങ്ങോട്ട് എതിർക്കാനും രണ്ടിനായാലും പ്രശ്നങ്ങളുണ്ടാകും ഒരുപാട്. അതുകൊണ്ട് അറിവിൻ്റെയും അതായത് സ്വാനുഭവത്തിൻ്റെയും യുക്തിയുടെയും തലത്തിൽ, പിന്നെ അന്നത്തെ കാലത്ത് ചാർവാകനും മറുപടി പറയാൻ ഉള്ള വേറെ ഭൗതികശാസ്ത്രം ഉണ്ടായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് ഭാഷകാരൻ്റെ കാലത്തുണ്ടായിരുന്നത് ഗൗതമന്റെ ന്യായശാസ്ത്രം, കപിലന്റെ സാംഖ്യവും മറ്റുമൊക്കെയാണ് പ്രബലമായിട്ട്. പിന്നെ ഉണ്ടായിരുന്നത് ജൈനന്മാരുടെ ബൗദ്ധന്മാരുടെയും ആശയങ്ങളാണ്. ജൈനന്മാരുടെയും ബൗദ്ധന്മാരുടെയും ആശയങ്ങളോട് ഭാഷകാരും ഒരു തരത്തിലും യോജിച്ചത് അങ്ങനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. പരസ്യമായി യോജിച്ചിരുന്നില്ല, രഹസ്യമായ ചില അംശങ്ങളൊക്കെ സ്വീകരിച്ചെന്ന് വരാം, പരസ്യമായി നാസ്തികരായതുകൊണ്ട് യോജിച്ചു. പിന്നെ ഉള്ളത് സാംഖ്യനും തർക്കീയന്മാരുമാണ്. ചൈതന്യത്തെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാടിനോട് ഭാഷകാരൻ ഒരിക്കലും യോജിക്കാനേ കഴിയത്തില്ല. അതിനേക്കാൾ കൂടുതൽ യോജിച്ചിട്ടുണ്ട് ബൗദ്ധന്മാരുടെ വിജ്ഞാനഭാഗത്തോട്. അതിൽ കൂടുതൽ എന്ന് വെച്ചാൽ അതാണെന്നല്ല, കൂടുതലായി യോജിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ പറയുന്നതൊക്കെ എന്താണ്, സ്വന്തം നിലപാടുകളാണ്, സ്വന്തം യുക്തിയാണ്. പറയുന്നു ചൈതന്യം ഭൂതഭൗതികമാണെങ്കിൽ ചൈതന്യത്തിനൊരിക്കലും ബിഷയി എന്നുള്ള സ്ഥാനം കിട്ടത്തില്ല, പ്രപഞ്ചത്തെ വിഷയമാക്കാൻ കഴിയത്തില്ല എന്നാണ്. അതാണ് യുക്തി. ഭൂതഭൗതിക ധർമ്മേണ സദാ ചൈതന്യേന ഭൂതഭൗതികാനി വിഷയിക്കുകയാണ്. ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്, നഹിരൂപാദിഭി സ്വരൂപം പരരൂപം ആ വിഷയിക്കറിയതേ. ഭൗതികമാണ് രൂപാദികൾ എന്ന് വെച്ചാൽ ഭൂതങ്ങളിൽ കാണുന്ന ധർമ്മങ്ങൾ. ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, തർക്കം പഠിച്ചവരാണെങ്കിൽ ദ്രവ്യം എന്ന് മനസ്സിലാവും. ദ്രവ്യ ധർമ്മങ്ങളെന്ന് പറയുമ്പോൾ അതാ ഉദ്ദേശിക്കുന്നത്, മനസ്സിലാക്കാൻ എളുപ്പം അതാണ്. അപ്പം ദ്രവ്യ ധർമ്മങ്ങൾക്ക് ഒന്നിനും തന്നെ, ദ്രവ്യ ധർമ്മം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എളുപ്പം മനസ്സിലാവും. അതിന് ഒരിക്കലും തന്നെ സ്വയമോ തന്നെയോ അല്ലെങ്കിൽ തന്നെ നന്യമായ വിഷയങ്ങളെയോ വിഷയമാക്കാൻ കഴിയത്തില്ല എന്നാണ്. അപ്പോ ചിലരുടെ മനസ്സിൽ ന്യായമായൊരു സംശയം വരുന്നു. എന്ത് സംശയമാണ്? തർക്കം പഠിച്ചിട്ടുള്ളവരുടെ മനസ്സിൽ ഞാൻ തർക്കമൊന്നു പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു സംശയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. തികച്ചും ന്യായമായൊരു സംശയം എന്താണ്? അത് തന്നെയാണ്. അതായത് ദ്രവ്യ ധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ ധർമ്മമാണ് ഞാനും, ദ്രവ്യ ധർമ്മമാണ്. ജ്ഞാനത്തെ സംബന്ധിച്ചും ഇത് പറയുമോ? ജ്ഞാനം മറ്റുള്ളതിനെ വിഷയമാക്കുന്നുണ്ടല്ലോ. അങ്ങനെ വരാം. പക്ഷേ ഭാഷ്യകാരൻ ദ്രവ്യ ധർമ്മം എന്ന് പറയുന്നുണ്ട്, ജ്ഞാനത്തിന് എടുക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം. ദ്രവ്യ ധർമ്മം എന്ന് പറഞ്ഞാൽ ജ്ഞാനമല്ല, അതിനെ സ്വീകരിക്കുന്നില്ല. ആദ്യം തന്നെ അതിനെ മാറ്റി നിർത്തി. ഞാനും ദ്രവ്യ ധർമ്മമേ അല്ല, അസ്യം ജ്ഞാനം സ്വയം തന്നെ തന്നെ വിഷയമാക്കുന്നു എന്ന് പറയാം, ബാഹ്യമായ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു എന്ന് പറയാം. അത് സ്വയം തന്നെ തന്നെ ഗ്രഹിക്കുന്നു എന്ന് പറയുന്നിടത്ത് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സ്വയം തന്നെ വിഷയമാക്കുന്നു എന്നുള്ളതല്ല പറയുന്നു, ആന്തരികമായ ധർമ്മങ്ങളെ വിഷയമാക്കുന്നു. ഇത് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ചിന്തിക്കുന്നില്ല എന്നാ എനിക്ക് മനസ്സിലാവും. ഇതുപോലെ ചിന്തിക്കുന്നില്ല, പഠിച്ചാൽ മാത്രം പോരാ, ചിന്തിക്കുകയും കൂടെ വേണം. പഠിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് തത്തമ്മ പുച്ച പുച്ച എന്നുള്ളത് പോലെയേ ഉള്ളൂ. ചിന്തിച്ച് മനസ്സിലാക്കിയാലേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് ഉപകാരപ്പെടുത്തണം, നമുക്ക് മുന്നോട്ട് ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പഠിച്ച കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കുമ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വരാത്തത്, കാരണം അത് ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കാത്ത കാര്യം ഇങ്ങനെ ഓർമ്മ വരും. അത് ചിന്തിച്ചാൽ കൊള്ളാം എന്ന് എനിക്ക് പറയാൻ പറ്റും. ചിന്തിച്ച് തീരണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ലല്ലോ. ചിന്തിച്ചാൽ നന്നായിരിക്കും പഠിച്ച കാര്യം. അപ്പൊ ചൈതന്യത്തെ സംബന്ധിച്ച് അത് പറയാൻ പറ്റില്ല. അവരുടെ നിലപാടുകളോടൊന്നും ഭാഷകാരൻ യോജിക്കുന്നില്ല. അതുകൊണ്ട് ചൈതന്യത്തെ ആദ്യം തന്നെ മാറ്റി നിർത്തി ബാക്കി ദ്രവ്യ ദ്രവ്യങ്ങളെ കുറിച്ച് പറയുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞത് രൂപാദിഭിഹി ദ്രവ്യധർമ്മങ്ങളാണ്. അത് സ്വരൂപമോ പരരൂപമോ വിഷയമാക്കുന്നില്ല. ചൈതന്യം ദ്രവ്യധർമ്മം ആണെങ്കിൽ അതിന് ഇതേ ഗതി തന്നെ വരും. സ്വരൂപത്തെയോ പരരൂപത്തെയോ വിഷയമാക്കാൻ കഴിയാതെ പോകും. ചൈതന്യം എന്തുകൊണ്ട് വിഷയമാക്കുന്നു? അത് ദ്രവ്യധർമ്മം അല്ലാത്തതുകൊണ്ട്. ചൈതന്യം പരരൂപങ്ങളെ വിഷയമാക്കുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ ആർക്കും അത്ര വ്യത്യാസമില്ല. അതിന് തർക്കീയനെന്നോ സംഖ്യനെന്നോ ബൗദ്ധനെന്നോ ആർക്കും വ്യത്യാസമില്ല. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അല്ല, അഭിപ്രായ വ്യത്യാസം ഒരേ ഒരു കാര്യത്തിലാണ്, അത് ദ്രവ്യധർമ്മമാണോ അല്ലയോ. അവിടെയാണ് ഭാഷ്യക്കാരൻ്റെ നിലപാട് പറയുന്നത്. ചാർവാകനെ നിഷേധിക്കുന്നു എന്ന് വെച്ചാൽ ഇന്നത്തെ ഭൗതികമായ കാഴ്ചപ്പാടുകളെയും നിഷേധിക്കുകയാണ്. ഭൗതികമായ കാഴ്ചപ്പാടിൽ അത് ബ്രെയിനിന്റെ ഭാഗം തന്നെ എന്നാണ് പറയുന്നത്. ബ്രെയിനിന്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു ഭാഗമെന്നാണ് ചൈതന്യം, മനസ്സ്, കോൺഷ്യസ്നെസ്. അതിനാത്തരത്തിൽ ഭാഷ്യകാരൻ സ്വീകരിക്കുന്നില്ല. ഭാഷ്യകാരന്റെ സിദ്ധാന്തം വേറെയാണ്. വിഷയക്രിയന്തേതു ബാഹ്യ ആധ്യാത്മികാനി ഭൂതഭൗതികാനി ചൈതന്യന. പക്ഷെ സർവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, അതിന് മറ്റ് ഏതൊരു ഭൗതിക യാഥാർത്ഥ്യങ്ങളെയും പോലെ സർവർക്ക് സമ്മതമായ ഒരു കാര്യമാണ്. അതാണ് ഭാഷകാരൻ ഈ അനുഭവത്തിൽ നിന്ന് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ വ്യക്തിനിഷ്ഠമായ അനുഭവത്തിൽ നിന്നുകൊണ്ടല്ല. വ്യക്തിനിഷ്ഠമായ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആർക്കും ഒരു സദസ്സിൽ പോയി സംസാരിക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ അനുഭവമാണെങ്കിൽ നിങ്ങളുടെ കൈ ഇരിക്കട്ടെന്ന് പറയും. നമുക്കൊരു ഡിബേറ്റിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് അവനവന്റെ സിദ്ധാന്തത്തിന് വിശേഷതകളുണ്ടെങ്കിലും ആ സിദ്ധാന്തത്തിന് നിർണയത്തിൽ എത്തിച്ചേരുന്ന ചർച്ചയ്ക്ക് അവലംബമായിരിക്കുന്ന കാര്യങ്ങൾ പരസ്പര സംബന്ധമായിരിക്കും. അതിനാണ് പൊതു മാനദണ്ഡങ്ങളെന്ന് പറയും. അതിനെ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. മുമ്പോട്ട് ചെന്ന് അല്ല നിങ്ങൾ പറയുന്ന എനിക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ തീർന്നു, പിന്നെ ചർച്ചയില്ല. പിന്നെ അത് അവർ പിരിയാണ്, അവരവരുടെ സിദ്ധാന്തങ്ങളുമായിട്ട് പിരിഞ്ഞു പോവുകയാണ്. ഇവിടെ പൊതുവായ കാര്യം പറയാണ്, ചൈതന്യം ആന്തരികവും ബാഹ്യവുമായ സർവവിഷയങ്ങളെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനാർക്കായി എതിർക്കാൻ പറ്റുന്നു? ഇത് ചൈതന്യത്തിന്റെ സ്വഭാവമാണെങ്കിൽ ചൈതന്യം തനിമയുള്ള ഒന്നാണ്. അതിന് ദ്രവ്യത്തോട് കൂട്ടിക്കെട്ടാൻ പറ്റത്തില്ല. അതാണ് വിഷീക്രിയന്തേതു, വിഷയമാക്കുന്ന എന്താണ്? ബാഹ്യ ആധ്യാത്മികാനി ഭൂതഭൗതികാനി. ബാഹ്യവും ആധ്യാത്മികവുമായിട്ടുള്ള ഭൂതഭൗതികങ്ങളെല്ലാം ചൈതന്യ എന്ന വിഷയക്രിയന്ത്. ഇത് സർവസാധാരണമായ അനുഭവമാണ്. ആയതുകൊണ്ട് ഈ അനുഭവത്തിൽ നിന്ന് വിചാരം ചെയ്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ഇത് പ്രത്യക്ഷ അനുഭവമാണ്. ചരവകന്മാരും പറയുന്നത് എന്താണ്? പ്രത്യക്ഷത്തെ സ്വീകരിക്കണമെന്ന്. ചൈതന്യം സ്വതന്ത്രമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഭാഷ്യകാരന്റെ പക്ഷത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ചൈതന്യത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് അനുഭവ യുക്തിക്കനുസരിച്ച് ചിന്തിച്ചാൽ ഭാഷ്യകാരനെ എങ്ങനെ ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റും? പറ്റത്തില്ല. അപ്പോൾ ഇത് രണ്ടു വഴിക്ക് പോകും. ഈ പറയുന്ന തത്വചിന്ത ഒരു വഴിക്ക് പോകും, ഭൗതികമായ സിദ്ധാന്തങ്ങൾ വേറൊരു വഴിക്ക് പോകും. അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷെ അതിന് ഇത് അറിഞ്ഞിരിക്കണം. എന്താണ് അദ്വൈതത്തിന്റെ നിലപാട് എന്താണ്? ആധ്യാത്മികം എന്ന് പറഞ്ഞാലും പോലെ ആധ്യാത്മികം പലതരത്തിലുണ്ട്. അതിനൊന്നും ഇങ്ങനെയുള്ള ഭൗതിക ചർച്ചകളുടെ മുമ്പിൽ ചർവകന്മാരുടെ മുമ്പിൽ പിടിച്ചേക്കാൻ പറ്റില്ല. നിങ്ങൾ കൃത്യമായി കുളിച്ച് കുറിയിടുന്നു എന്നുള്ളതുകൊണ്ടൊന്നും കാര്യമില്ല. ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ അതൊന്നും സഹായിക്കത്തില്ല. അതായത് യോഗികളുടെ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾക്കോ ഭക്തന്മാരുടെ വൈകാരിക ഭാവങ്ങളോ ഒന്നും ഇങ്ങനെ ഒരു ചർച്ചയിൽ വരുമ്പോൾ സഹായിക്കത്തില്ല. അത് വളരെ കണിശമായ തർക്ക പദ്ധതിയിലൂടെ തന്നെ മുന്നോട്ട് പോയാലേ അവരുടെ മുമ്പിൽ പിടിച്ചേക്കാൻ പറ്റൂ. ഭാഷകാരൻ ആ ഒരു രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. അത് അവരെ എതിർക്കാൻ വേണ്ടിയിട്ടല്ല, അതുകൂടെ ശ്രദ്ധിക്കണം, സ്വന്തം സിദ്ധാന്തത്തെ പ്രകടമാക്കാൻ വേണ്ടിയിട്ട്. അത് അങ്ങനെ വരുമ്പോൾ അവർ സ്വയം ഒഴിഞ്ഞു പോകും. ശരി, ഇവരോട് സംസാരിച്ചിട്ട് കാര്യം, അവർ ശരിയാക്കാനൊന്നും പറ്റത്തില്ല. അവർ പറഞ്ഞിടത്ത് തന്നെ നിൽക്കും. ഇതാണ് യുക്തിവാദികളും മറ്റും പരാതി പറയുന്നത്. ഈ വേദാന്തിയോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല. അവർ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവരോട് തർക്കിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. അതശ്ച യഥാവേവ അസ്യാഹ ഭൂതഭൗതിക വിഷയായ ഉപലബ്ധേർ ഭാവോ അഭ്യുപഗമ്യത. ഏവം വ്യതിരേകോപി അസ്യാഹ തേഭ്യോ അഭ്യുപദ്യ. അതുകൊണ്ടിവിടെ അതിൻ്റെ വ്യക്തമായ അതിർവരമ്പുകളെ നിശ്ചയിക്കുകയാണ്. എന്താണ് ചൈതന്യം, എന്താണ് ഭൂതഭൗതികങ്ങൾ? യഥേവ അസ്യ ഭൂതഭൗതിക വിഷയായ ഉപലബ്ധേ ഭാവോ അഭ്യുപഗമ്യതേ. ഭൂതഭൗതികങ്ങളെയെല്ലാം വിഷയമാക്കുന്ന ചൈതന്യത്തിൻ്റെ അസ്തിത്വത്തെ അഭ്യുഗമ്യത്തെ ചർവാകനെ കൊണ്ടും അംഗീകരിപ്പിക്കുകയാണ്. ചർവാകന്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് അഭ്യുഗമ എന്താണ് ചൈതന്യം ഭൂതഭൗതികങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു, അതിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു. ഈ ചൈതന്യത്തിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് അസ്തിത്വത്തിൽ നിന്നും ഒന്നും തന്നെ അന്യമല്ല, ശൂന്യത പോലും. ചൈതന്യം അന്യമല്ല, ചൈതന്യത്തിന്റെ അസ്തിത്വത്തെ കുറിച്ച് പറയുന്നു. അപ്പോ ഭൗതികവാദികൾ എന്താ പറയുന്നു? ഈ അസ്തിത്വം എന്ന് പറയുന്നത് അതൊരു ബോധത്തിന്റെ ഒരു കൽപ്പനയാണ്. അതാണ് കൽപ്പനയാണ്, ബോധസ്വയം തന്നെ കൽപ്പനയാണ്. പിന്നെ ബോധത്തിന്റെ കൽപ്പന എന്ന് പറയുന്നത് ബോധസ്വയം കൽപ്പനയായിരിക്കുമ്പോൾ ബോധത്തിന്റെ കൽപ്പന എന്ന് പറയുന്ന അർത്ഥം ഏത് വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞാലും അറിഞ്ഞല്ലേ പറയുന്നത്. അറിയുമ്പോൾ അത് കൽപ്പനയായി, ഭൗതികമായാലും ശരി ആത്മാവായാലും ശരി. അപ്പൊ കൽപ്പന എന്നുള്ള എല്ലാത്തിനും ബാധകമാണ്. അത് അസ്തിത്വത്തിന് മാത്രമല്ല, പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ഒരു കൽപ്പനയാണ്. അതുപോലെ തന്നെയാണ് അസ്തിത്വം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ചർച്ച ചെയ്യുന്ന എന്താണ്? അതിന് പ്രപഞ്ചത്തിനെ ആശ്രയിക്കാതെ സ്വതന്ത്രമായ ഒരു നിലനിൽപ്പുണ്ടോ എന്നുള്ളതാണ്. അതാണ് ഭാഷ്യകാരൻ പറയുന്ന അനുഭവം യുക്തിയും അനുസരിച്ച് അതിന് നിലനിൽപ്പുണ്ട്. ബോധം സ്വയം ഒരു കൽപ്പനയാണ്. അതായത് അനുഭവം കൽപ്പന എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ പറയുന്നിടത്ത് നിന്ന് മനസ്സിലാക്കണം. അല്ല, ഞാൻ കൽപ്പന എന്ന് പറഞ്ഞാൽ സിനിമ കാണുന്നതുകൊണ്ട് മനസ്സിൽ വരുന്ന ഒരു കോമഡി ആക്ട്രസ്സാണ്. ആ കൽപ്പനയെക്കുറിച്ചല്ല ഞാൻ പറയുന്നു. അതല്ല കൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോൾ നമുക്ക് ചിരപരിചിതമായ ഭാവങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എൻ്റെ കുറ്റമല്ല. കൽപ്പന എന്ന് പറഞ്ഞാൽ ഈ ബോധം തന്നെ. അത് ഓരോ വിഷയങ്ങളെ സംബന്ധിക്കും പറയുന്നത് ഒരു കൽപ്പനയാണെന്ന്. ഇത് മേശയെ എന്നറിയുമ്പോൾ അത് മേശയെക്കുറിച്ചുള്ള ഒരു കൽപ്പന, പുസ്തകം എന്നറിയുമ്പം പുസ്തകത്തെക്കുറിച്ചുള്ള കൽപ്പന. പിന്നെ വേറെ സന്ദർഭങ്ങളിൽ അത് വേറെ അർത്ഥങ്ങൾ കുവിക്കും. കേവല ഭാവന, കവിയുടെ കൽപ്പന എന്നൊക്കെ പറയുമ്പോൾ അവിടെ വിഷയങ്ങളുണ്ട്. എല്ലാ കൽപ്പനകളും വിഷയബന്ധിയായിട്ടാണ്. പക്ഷേ വിഷയങ്ങളുടെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചാണ് അഭിപ്രായ വ്യത്യാസം വരുന്നത്. കവി കൽപ്പിക്കുമ്പോൾ ഇല്ലാത്ത വിഷയങ്ങളും കൽപ്പിക്കും. മുയലിൻ്റെ കൊമ്പിനെയും കവിക്ക് ഭാവന ചെയ്യും. പക്ഷെ അവിടെ ജ്ഞാനത്തിൻ്റെ തലത്തിൽ എന്താണ്? എല്ലാ കൽപ്പനകളും അസ്തിത്വമാണെന്നാണ് ഭാഷകാരൻ പറയുന്നത്. ഒരു കൽപ്പനയും നമുക്ക് അസത്വം എന്ന് പറയാൻ പറ്റുന്നില്ല. കൽപ്പനയുടെ വിഷയങ്ങളെ സംബന്ധിച്ചാണ് അഭിപ്രായ വ്യത്യാസം വരുന്നത്. മുയലിൻ്റെ കൊമ്പെന്ന് കൽപ്പന വന്ന അതിനെ പറയും വികല്പം, വസ്തുശൂന്യവും വികല്പ. പക്ഷെ ആത്യന്തികമായി അദ്വൈതി പറയുമ്പോൾ എന്തുവരും? ഒരു വിഷയവും കൽപ്പനയിൽ നിന്ന് അന്യമില്ലാത്തതുകൊണ്ട് എല്ലാം സത്ത് തന്നെ. എല്ലാ കൽപ്പനകളും സത്താണ്. ശബ്ദജ്ഞാനാനുപാതി വസ്തുശൂന്യവും വികല്പ. അവിടെ പിന്നെ അതിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ പലതരത്തിലാണ്. പക്ഷെ അത് സർവത്ര ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് വികല്പവൃത്തി എന്ന് പറയും. എല്ലാവരും പിന്നെ അതിനെ കുറിച്ച് ചർച്ച ചെയ്യും. പക്ഷെ അത് ആ വികല്പം ശരിക്കും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ബൗദ്ധ സാഹിത്യത്തിലാണ്. ദാർശനികന്മാരാണ്. വിജ്ഞാനവാദത്തിലും ശൂന്യവാദത്തിലും ഒക്കെയാണ് അത് കൂടുതൽ ചർച്ച ചെയ്യും. ഭാഷകാരനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രക്രിയ, രണ്ടിൻ്റെയും വഴി രണ്ടാണെന്നുള്ളതാണ് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പറയുന്നു, യഥേവാസ്യ വിഷയായ ഉപലബ്ധേ ഭൂത ഭൗതിക വിഷയായ ഭൂതഭൗതികാന് വിഷയാണ് യസ്യ. എന്താണ് അന്യപദാർത്ഥം? ഉപലബ്ധി. ഉപലബ്ധി ഭാവമല്ല. യസ്യ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഉപലബ്ധി. അതുകൂടെ ശ്രദ്ധിക്കണം. എന്നാലേ അർത്ഥം കൃത്യമായി മനസ്സിലാവും. അതെല്ലാം ഭാവത്തിന്റെ വിശേഷണങ്ങളാണല്ലോ. ഉപലബ്ധേ ഭാവമാണ്. ഉപലബ്ധിയുടെ ഭാവം വിശേഷണമാണ്. ഉപലബ്ധിയുടെ ഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറയൂ എന്താണ് ഉപലബ്ധിയും ഭാവം തന്നെ, അത് വേറെ കാര്യം. ഇവിടെ പറയുന്ന എന്താണ്? ഉപലബ്ധിയുടെ അസ്തിത്വത്തെ കുറിച്ചാണ്. അഭ്യുപഗമ്യത്തെ, അത് ചരവാകാൻ നിസ്വീകരിക്കുന്നു. ഉപലബ്ധിയുടെ അസ്തിത്വത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റും? നിഷേധിക്കണമെങ്കിൽ അവന് ഉപലബ്ധി ബോധമില്ലാതിരിക്കുന്നു. അപ്പൊ ഞാൻ ചാർവാകനാണ്, നാസ്തികനാണ്, അതുകൊണ്ട് ബോധമില്ലെന്ന് പറയാൻ പറ്റും? അത് ചിന്തിക്കാൻ പറ്റും. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പറയുന്നു, ഇതാണ് ഭാഷ്യകാരന്റെ ഏറ്റവും മുഖ്യമായ ഒരു യുക്തി. ഉപലബ്ധി അംഗീകരിക്കുക, ഉപലബ്ധിയിൽ നിന്ന് അന്യമായിട്ടുള്ള സർവവും അതിന്റെ വിഷയമാണെന്ന് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വ്യതിരേകോപ്യ അസ്യാഹ തേഭ്യ അഭ്യഗമ്യ. തേഭ്യ എന്ന് പറഞ്ഞാൽ വിഷയേഭ്യ, വിഷയങ്ങളിൽ നിന്നുള്ള വ്യതിരേകം എന്ന് പറഞ്ഞാൽ ഭേദം. അസ്യാഹ എന്ന് പറഞ്ഞാൽ ഉപലബ്ധി, ഉപലബ്ധിയുടെ ആ ഭേദത്തെയും നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും. അല്ലാതെ ഉപലബ്ധി എന്ന് പറയുന്നത് ബ്രെയിനെന്ന് സ്വീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആ ബ്രെയിനും ഉപലബ്ധിക്ക് വിഷയമായിരിക്കും. ഉപലബ്ധിയും ഉപലബ്ധിക്ക് വിഷയമായിരിക്കുന്നു എന്ന് പറയുന്നു. ഉപലബ്ധി ഉപലബ്ധിക്ക് വിഷയമായിരിക്കുന്നു നേരത്തെ പറഞ്ഞു. രൂപാദിവി സ്വരൂപം പരരൂപം വാ എന്ന വിഷയം എന്ന് പറഞ്ഞാൽ രൂപാദികൾ സ്വരൂപത്തെയോ പരരൂപത്തെയോ വിഷയമാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉപലബ്ധി ഉപലബ്ധിയെ വിഷയമാക്കുന്നു എന്നാണ്. ചൈതന്യം ചൈതന്യത്തെ വിഷയമാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വയം വിഷയമാകുമോ ചൈതന്യം? ചൈതന്യം സ്വയം വിഷയമാകുമോ? അങ്ങനെയാണെങ്കിൽ അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണോ? ആത്മനി ക്രിയാഭാവ. ആത്മനി ക്രിയാവിരോധം വരും, അത് സംഭവിക്കില്ല. പക്ഷേ ചൈതന്യം വിഷയമാക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ മനസ്സിലാക്കി നിന്ന് എന്താ മനസ്സിലാക്കുന്നു? ഇതുവരെ മനസ്സിലാക്കി ഇത്രയും കാലം ഞാൻ നടത്തിയ അധിക പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കും? എന്ന് മനസ്സിലാക്കാം. സ്വയം പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വയം വിഷയമാക്കുന്നു എന്ന് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. സ്വയം വിഷയമാകാതിരിക്കുന്നുകൊണ്ടാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. സ്വയം പ്രകാശം എന്ന് പറയുന്നത് ശരിയാ. സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നം അവിടെ തീർന്നു. പക്ഷേ ഇവിടെ പറയുന്നത് ചൈതന്യം ചൈതന്യത്തെ വിഷയമാക്കുന്നു എന്നാണ്. ഈ ചർച്ചയുടെ സന്ദർഭത്തിൽ അതിന്റെ അർത്ഥം ചൈതന്യം ദ്രവ്യധർമ്മം അല്ല എന്നുള്ളതാണ്. അത് ശരി, അത് പറഞ്ഞു കഴിഞ്ഞു, അതുവരെ കൊണ്ട് അംഗീകരിപ്പിച്ചു. എന്റെ ചോദ്യം അതല്ല. ചൈതന്യം ചൈതന്യത്തെ വിഷയമാക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കുന്നു. വളരെ സിമ്പിളായി പറയാൻ, നമ്മൾ മനസ്സ് കൊണ്ടാണ് മനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത് അല്ലേ? അപ്പൊ മറ്റു വിഷയങ്ങളെല്ലാം വിഷയമാകുന്നത് പോലെ മനസ്സും മനസ്സിന് വിഷയമാകുന്നുണ്ട് എന്ന് പറഞ്ഞെന്താ? അവിടെയാണ് അതതിന്റെ തത്വം. ഒന്നും ചൈതന്യത്തിൽ നിന്ന് ഭിന്നമല്ല, ബോധമൊന്ന് മാത്രമാണ്. അതതിന്റെ തത്വം. അത് ചൈതന്യത്തിന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ചൈതന്യത്തിൽ നിന്ന് അന്യമെന്ന് പറയാൻ പറ്റില്ല. ചൈതന്യത്തിന്റെ തത്വം അതാണ്. എന്റെ ചോദ്യം അതല്ല. ചൈതന്യം ചൈതന്യത്തെ വിഷയമാക്കുന്നു എന്ന് പറഞ്ഞാൽ, അതായത് രൂപാദികളെപ്പോലെയല്ല, രൂപാദികൾക്ക് സ്വയം വിഷയമാക്കാനോ അന്യത്തെ വിഷയമാക്കാനോ കഴിയില്ല, ചൈതന്യത്തിന് അത് കഴിയുമെന്ന് പറയുമ്പോൾ എങ്ങനെ മനസ്സിലാക്കുമെന്നാണ്? അത് ശരിയാണ്. ഇച്ഛ കാമക്രോധാദികളെ ചൈതന്യം വിഷയമാക്കുന്നുണ്ട്. എന്റെ ചോദ്യം അതിനെ കുറിച്ചല്ല. ചൈതന്യം ചൈതന്യത്തെ വിഷയമാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ചൈതന്യം, രണ്ട് ചൈതന്യം. അദ്വൈതം പോയില്ലേ? അല്ല അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുക, ആദ്യ ആ നിലയിലേക്ക് കൊണ്ടുവന്നാൽ മതി അവര്. ചാർവാകനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുക, നിങ്ങളുടെ വാദത്തിലുള്ള അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മാറാൻ പറ്റാതെ വരും. അബദ്ധം പറഞ്ഞ് ചാർവാകനെ വാദിക്കാൻ വേണ്ടി വാദിക്കുക, തോപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ച് നിൽക്കുമ്പോഴാണ് ചാർവാകൻ എന്ന് പറയുന്നത്. നിങ്ങൾ കള്ളം പറഞ്ഞല്ലേ ജയിച്ചത് എന്ന് ചോദിക്കും. തട്ടിപ്പിലൂടെ ചാർവാകനെ ജയിക്കാൻ പറ്റും. അതങ്ങനെയുണ്ട്. ഈ യുക്തിവാദികളും മറ്റും ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്തുമ്പം ചില ഭാഗങ്ങളിൽ വരുമ്പം അവർക്ക് തോന്നും നമ്മൾ പറയുന്നതിന് പോരായ്മകളുണ്ട്, മുമ്പോട്ട് പോയാൽ പറ്റത്തില്ല. അപ്പം ആ ഭാഗത്തിൽ അവർ നിശബ്ദമുണ്ടല്ല. ആ ഭാഗത്തെക്കുറിച്ച് തൻ്റെ തന്നെ ദുർബലതയെ സ്വയം വെളിപ്പെടുത്തത്തില്ല. ആ ഭാഗത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യാനേ പോകത്തില്ല. അപ്പം ആ ഭാഗം അങ്ങ് പോകും. അപ്പോൾ അവരുടെ ദുർബലത എന്തെന്ന് മനസ്സിലാക്കിയിരിക്കുന്നവരാണെങ്കിൽ അവിടെ കയറി പിടിക്കും. അവിടെ കയറി പിടിക്കുമ്പോൾ പക്ഷെ അവരത് തയ്യാറാവത്തില്ല. ആ ഭാഗം ചർച്ച ചെയ്യാനേ തയ്യാറാവത്തില്ല. ശരിക്കും യുക്തിവാദം പഠിച്ചിട്ടുണ്ട്. അതായത് ഈ അടുത്ത കാലത്ത് വീണ്ടും തന്നെ വേറെ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോവുക. ഒരു പോപ്പ് ഒരു പ്രസ്താവന നടത്തി, പത്രം വായിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ന്യൂസ് കേൾക്കുന്നവരെന്തായാലും അത് ശ്രദ്ധിച്ചിരിക്കും. അതായത് ബിഗ് ബാങ് തിയറി ഞങ്ങൾക്ക് സമ്മതമാണ്. കേട്ടിരുന്നവരെങ്കിലും പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച എന്താ അങ്ങനെ പറഞ്ഞതെന്ന്, എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? ആദിയിൽ വചനമുണ്ടായിരുന്നു. അതും ഇതുമായിട്ട് എന്താ ബന്ധം? ആദി വചനം എന്ന് പറയുന്നത് ഇതൊരു വചനമല്ലേ? ബാങ്ക് ബാങ്ക് എന്ന് പറഞ്ഞ വചനമല്ല. അപ്പൊ അതിനെ കുറിച്ച് അത് ഞാൻ പറഞ്ഞില്ല. നമുക്ക് ഇതിനെ കുറിച്ചൊരു നമ്മളിപ്പോ സയൻസ്, ഞാൻ സയൻസ് പഠിച്ചിട്ടില്ല. പക്ഷെ പൊതുവിജ്ഞാനം ആവശ്യമാണ്. ബാങ്ക് എന്ന് പറഞ്ഞ വചനം എന്ന് പറഞ്ഞത് പറയാൻ പറയാൻ പാടില്ല. സ്ഫോടനത്തിന് ശബ്ദമില്ലേ? സ്ഫോടനമല്ലാതെ അങ്ങനെ മലയാളത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. സ്ഫോടനമല്ല പൊതുവിജ്ഞാനം നോക്കുക. അതായത് ഇപ്പോ പൊതുവിജ്ഞാനം എന്ന് പറയുമ്പോൾ പി എസ് സി പരീക്ഷ എഴുതാനുള്ള പൊതുവിജ്ഞാനമല്ല. കേരളത്തിൽ എത്ര ഡിസ്ട്രിക്ട് ഉണ്ട്, ഏതൊക്കെ നദി കിഴക്കോട്ടൊഴുകുന്നു, ഏതൊക്കെ വേറെ വടക്കോട്ടൊഴുകും, പടിഞ്ഞാറ്, ഇതൊന്നും നമുക്കറിയണ്ട. പക്ഷെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഈ വിഷയം ഒരു പൊതുവേദി ഇനിയുള്ള കാലത്ത് സംസാരിക്കാൻ പറ്റില്ല. അത് അതിപ്പോ ഞാനിവിടെ ഇത് സംസാരിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്, നിങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു ധാരണ എൻ്റെ മനസ്സിലേ ഇല്ല. നിങ്ങൾക്ക് പൊതുവിജ്ഞാനം തീരെ കുറവാണ്. ഒന്നുകൂടി തെളിച്ച് പറഞ്ഞാൽ നിങ്ങൾ തറ തുടയ്ക്കുന്നതിനും മാറാല അടിക്കുന്നതിനും ഒക്കെ വളരെ വിദഗ്ധന്മാരാണ്. എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ആലോചിക്കുന്നത്, ഇത് ബംഗാളികളും ബീഹാറികളും ഒക്കെ ചെയ്യുന്ന കാര്യമാണ്. ഇതൊരു വലിയ കഴിവോ സാമർഥ്യമായിട്ട് കരുതരുത്. ആർക്കെങ്കിലും ആക്ഷേപമായി തോന്നുന്നെങ്കിൽ പിൻവലിച്ചിരിക്കും നിരുപാധി. അല്ലാതെ ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോവാം. പക്ഷെ പൊതുവിജ്ഞാനമില്ല. ഒരു സാമാന്യ ധാരണ നമുക്ക് ആധ്യാത്മികമായ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ആവശ്യമായി വരുന്നത്. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് സമാധാനം പറയാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഇപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ശാസ്ത്രങ്ങളിലും അഗാധമായ അറിവ് നേടി സർവജ്ഞനാകാനൊന്നും പറ്റത്തില്ല. എന്തായാലും എനിക്ക് അതിനുള്ള ഐക്യമൊന്നുമില്ല, എനിക്ക് അതിനുള്ള ബോധ്യമുള്ള കാര്യമാണ്. പക്ഷെ ഒരു സാമാന്യമായ അറിവ് കുറേയെങ്കിലും നിങ്ങൾക്ക് വേണം. അതില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ബിഗ് ബാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ്പാൻഡിങ് തിയറി, പ്രപഞ്ചത്തെ കോസ്മോളജിയിലുള്ള ഒരു സിദ്ധാന്തമാണ്. രണ്ട് പ്രധാനമായ സിദ്ധാന്തങ്ങളാണുള്ളത്, ഒന്ന് എക്സ്പാൻഡിങ് തിയറി, മറ്റൊന്ന് എന്താണ്, സ്റ്റഡി സ്റ്റേറ്റ് തിയറി. രണ്ട് സിദ്ധാന്തങ്ങളാണ്. അതിൽ ഈ ഈ ഇതാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനമായ വക്താവ് എന്താ പേര്, വയസ്സുകാലത്ത് എൻ്റെ എനിക്ക് പണി തരികയാണ്, ജോർജിയസ് ലാമിട്രെ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുമില്ലേ, നല്ല കാര്യമായി. അദ്ദേഹമാണ് അതിൻ്റെ അതിനുവേണ്ടി ശക്തമായി വാദിച്ച ആൾ. അദ്ദേഹത്തെ കുറിച്ച് കേട്ടിരിക്കണം. കാരണം പുള്ളിക്കാരൻ ഒരു പള്ളിയിൽ അച്ഛനായിരുന്നു. അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന ആരും കേട്ടിട്ടില്ല. നമ്മുടെ രാജൻ സാറെങ്കിലും കേട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടാ. കാരണം അദ്ദേഹം നല്ലൊരു മാത്തമറ്റീഷ്യനുമായിരുന്നു. ഉണ്ടല്ലേ, ഉണ്ടവിടെ. എന്തായാലും ശരി, ആ അദ്ദേഹം നല്ലൊരു മാത്തമറ്റീഷ്യനായിരുന്നു. അപ്പൊ ഇദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന സംഗതിയാണ്. ഇദ്ദേഹം ആണ് ഇതിനുവേണ്ടി ശക്തമായി വാദിച്ച ആൾ. ഒരു കാലത്ത് ഐൻസ്റ്റീൻ പോലും ഇതിനെതിരായിരുന്നു. ദൈവം ഐൻസ്റ്റീൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. 1966 ഇദ്ദേഹം മരിക്കുന്നതെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഓർമ്മ. അപ്പൊ ഇദ്ദേഹം അതേസമയം ഐൻസ്റ്റീൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റിയെ ആശ്രയിച്ചാണ് ഇദ്ദേഹം തൻ്റെ സിദ്ധാന്തത്തെ ആവിഷ്കരിച്ചത്. അതേസമയം ഏൻസ്റ്റീൻ അതിനെതിരായിരുന്നു. എന്നുവെച്ചാൽ മറുപക്ഷത്തായിരുന്നു ഏൻസ്റ്റീൻ. അതുകൊണ്ട് ഏൻസ്റ്റീൻ്റെ ആ കാഴ്ചപ്പാട് പിൽക്കാലത്ത് ഏൻസ്റ്റീൻ ബ്ലണ്ടർ എന്നാണ് ശാസ്ത്ര ലോകത്ത് അറിയപ്പെടുന്നത്. നിങ്ങൾ അറിയാമെന്നുള്ള ആരെങ്കിലും ഇവിടെ കാണുമെന്നാണ്. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കാനുള്ള ശാസ്ത്രബോധം എനിക്കില്ല. ഞാൻ പറയുന്ന ഒരു പൊതുവിജ്ഞാനമാണ്. അപ്പം ഇദ്ദേഹം ഒരു പള്ളിയിലച്ഛനായിരുന്നു. അതുകൊണ്ട് ഇതിന് പേര് കൊടുത്തതും ഇദ്ദേഹമല്ല. ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് ഇദ്ദേഹം മാത്രമല്ല, അതിനുവേണ്ടി വാദിച്ച ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. പേര് കൊടുത്തത് മറ്റൊരു സയന്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേരറിയാമോ ആർക്കെങ്കിലും? ഇവരുടെ ഈ പേരൊക്കെ ഉച്ചരിക്കാനും പ്രയാസമാണ്, ഓർമ്മിക്കാനും പ്രയാസമാണ്. സംസ്കൃതം ആയിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. എനിക്ക് തോന്നുന്നു ഫേൺ ഹോയൽ, അങ്ങനെ എന്തുകൊണ്ടാ നിങ്ങളുടെ പേര്. അദ്ദേഹം ഒരു BBC ഇന്റർവ്യൂവിലാണ് ഈ ശബ്ദം ആദ്യം പറഞ്ഞത്. ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഇതൊരു അബദ്ധ സിദ്ധാന്തമാണെന്ന് പറഞ്ഞത്. അദ്ദേഹം മരിക്കുന്നത് 2001. ഇവരവർ ജനിച്ച കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമില്ല, മരിച്ച കാര്യം ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഇവരുടെ കാലവും സിദ്ധാന്തവും ഒക്കെ ഓർക്കാൻ വളരെ എളുപ്പമാണ്. അദ്ദേഹം മരിക്കുന്നത് വരെ ഈ സ്റ്റഡി സ്റ്റേറ്റ് പ്രിൻസിപ്പിളിൽ ഉറച്ചു തരുന്ന ആളാണ്. ഐൻസ്റ്റീനും പിന്നീട് മാറി. ഐൻസ്റ്റീനും ഈ ബിഗ് ബാങ്ങിനെ അംഗീകരിച്ച ആളാണ്. അപ്പം ഇദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 1951 അന്നത്തെ പോപ്പ് ചാടി വീണു, അത് ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞു. അതാണ് ഇന്നത്തെ പോപ്പും പറയുന്നത്. ഈ പോപ്പ് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ സംഗതികളെല്ലാം മനസ്സിലായത്. 1951 പറഞ്ഞാണ്. പക്ഷെ അന്ന് ഇദ്ദേഹം ഈ അച്ഛൻ പള്ളിയിലെത്തുന്ന, അദ്ദേഹം വലിയൊരു സയന്റിസ്റ്റാണ്, അദ്ദേഹം പോപ്പിന്റെ സയന്റിഫിക് അഡ്വൈസറോട് പറഞ്ഞു, ദൈവം ഈ കാര്യം തിച്ചാടി വീഴരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇത് ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള ഇദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി അന്ന് ചോദ്യം ചെയ്യപ്പെടും. ഇദ്ദേഹം ഇനി ഈ ബൈബിളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ പറഞ്ഞതെന്നുള്ള ഒരു ഇത് വരും. അദ്ദേഹം തന്നെ പറഞ്ഞു, എന്റെ തിയറിയും എന്റെ വിശ്വാസവുമായിട്ട് ഒരു ബന്ധമുണ്ട്. ശരിക്കും എന്താണ് EE=MC² എന്ന് പറയുന്നത് ആറ്റമിക് എക്സ്പ്ലോഷന് കാരണമായി തീർന്നത് പോലെ തന്നെ ഈ പറയുന്ന ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നതും ദൈവത്തെ സ്ഥാപിക്കാൻ പറ്റിയൊരു സാധനമാണെന്ന് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള ഇദ്ദേഹത്തിന്റെ അംഗീകാരം പോകും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ദൈവം ഇതിന് ചടി വീഴരുത്, എന്റെ വിശ്വാസവും എന്റെ തിയറിയുമായിട്ട് ഒരു ബന്ധമില്ല. അതുമാത്രമല്ല, ഞാൻ ന്യൂട്രൽ ആണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്റെ തിയറിക്ക് ശാസ്ത്രവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വൈരുദ്ധ്യമുണ്ടെന്ന് പറയുന്നില്ല, ബൈബിളുമായിട്ട് വിശ്വാസം, എന്റെ തിയറിയും വിശ്വാസവുമായിട്ടെന്ന് വെച്ചാൽ ബൈബിളിനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തൊരു ബന്ധത്തെയും ഞാൻ പറയുന്നില്ല, വൈരുദ്ധ്യമുണ്ടെന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ന്യൂട്രായി. പിന്നീട് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ പോപ്പും ബാക്കിയുള്ളവരെല്ലാം അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. പക്ഷെ അത് വാസ്തവത്തിൽ അത് ഈ ബൈബിളിന് വലിയൊരു സഹായകമായിരുന്നു ആ തിയറി. എന്ന് വെച്ചാൽ എന്താണ് അത് എങ്ങനെ സഹായിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനമായി പറയുന്നത്, അടിസ്ഥാന സിദ്ധാന്തമായി പറയുന്നത് സിംഗുലാരിറ്റി. അത് നമുക്ക് പഠിച്ചിട്ടുള്ളവർക്ക് വിശദീകരിക്കാൻ പറ്റും, കാരണം ഇതിൻ്റെ ഒരു തുടക്കമുണ്ടെന്നാണ്. അദ്ദേഹത്തിൻ്റെ സിംഗുലാരിറ്റി പ്രിൻസിപ്പളിൽ നിന്നാണ് അത്, എനിക്ക് വിശദീകരിക്കാൻ അറിയത്തില്ല, ഇത് തുടങ്ങുന്നു. പക്ഷെ നമുക്കൊരു ധാരണ കിട്ടും, ഒരു തുടക്കം. തുടക്കമുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ തുടങ്ങാൻ അതിന് മുമ്പിൽ ഒരാളെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ വന്ന് വയ്ക്കാൻ വേണ്ടി ഭൗതികശാസ്ത്രത്തിൻ്റെ ഒന്നുമില്ല, കർത്താവല്ലാതെ. അപ്പം അവിടെ പോപ്പ് നുഴഞ്ഞു കയറി. പോപ്പ് പറഞ്ഞു, അത് ഞങ്ങളുടെ കർത്താവാണ് അതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞു. അതാണ് ഇന്നും പറഞ്ഞത്, ഇപ്പോഴത്തെ പോപ്പും പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം വരുമ്പോൾ യുക്തിവാദികളും ഉണ്ടാതിരിക്കും. അവർ വളരെ ശക്തിയുക്തമൊക്കെ വാദിക്കും. എന്താണ് ഈ പ്രപഞ്ചം ഉണ്ടായതൊരു ബിഗ് ബാങ്കിലാണ്, അത് ഇത്ര സെക്കൻഡിലുണ്ടായി, ഇത്ര സെക്കൻഡ് അങ്ങനെ, പിന്നെ നെബുലകളുണ്ടായി, നക്ഷത്രങ്ങളുണ്ടായി, പൊട്ടിത്തെറിച്ച്, അതിൽ നിന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചരിത്രങ്ങൾ പറയും. ഓ, യുക്തിവാദികൾ ഇതിനെ അംഗീകരിക്കുന്നുണ്ടല്ലേ? യുക്തിവാദികൾ മിണ്ടത്തില്ല, ഇതിൽ നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം കോസ്മോളജിയില് പ്രപഞ്ച ഉത്പത്തിയെ കുറിച്ച് പല സിദ്ധാന്തങ്ങളുണ്ട്, പല തിയറികളുണ്ട്. ഇത് പ്രസിദ്ധമായെന്നല്ലേ ഉള്ളൂ, ഇതിനെ ശരിക്കും ശാസ്ത്രം അല്ല, പൊതുവേ ശാസ്ത്രീയമായ അംഗീകാരം കിട്ടിയിട്ടുള്ള, പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത് രീതി തന്നെയാണ് ബിഗ് ബാങ് തിയറിയാണ്. അതിന്റെ അടിസ്ഥാന തത്വങ്ങളെ എന്താണ് ഇന്നും ആർക്കും നിഷേധിക്കാൻ പറ്റിയിട്ടുണ്ട്. റേഡിയേഷൻ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ അടിസ്ഥാനമായ സംഗതികൾ. അതിനൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതിനാണ് പൊതുവെ അംഗീകാരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനെ ഒരു യുക്തിവാദിക്കും, യുക്തിവാദി ഈശ്വരനെ നിഷേധിക്കാൻ വേണ്ടി ആശ്രയിക്കുന്ന എന്തിനെയാണ്? സയൻസിനെയാണ്. പക്ഷെ സയൻസിനെ ആശ്രയിക്കുമ്പോൾ അവർക്ക് സ്വീകരിക്കേണ്ടി വരുന്ന എന്താണ്? ഇതിനെയാണ്, ഈ ആശയത്തെയാണ്. അതിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്തുവരും? പോപ്പിന്റെ ഭാഗത്ത് പോകേണ്ടി വരും, ഒരു ദൈവത്തെ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചു നോക്കുക ഏതെങ്കിലും യുക്തിവാദിയെടുത്ത്, അവർ അവിടെ നിശബ്ദരാകും. ഇന്നത്തെ ഭൗതിക വിജ്ഞാനമുള്ള യുക്തിവാദി നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. കാരണം ദൈവത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല അവിടെ. പിന്നെ ദൈവം എന്താണ്, ഏതാണ് എന്നൊക്കെയുള്ള കാര്യം വേറെ. അതാ പറഞ്ഞു, അതായത് നമ്മളൊരു വാദപ്രതിവാദം നടത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ദൗർബല്യമുള്ള ഒരു ഭാഗം വരുമ്പോൾ നമ്മൾക്ക് അതൊക്കെ അവിടെ നിന്ന് ചാടിക്കളയും. എതിരാളി അത് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലേ എന്നൊന്ന് ശ്രദ്ധിക്കും. അവൻ മനസ്സിലായില്ലെങ്കിൽ താനും മനസ്സിലാകാത്തതുപോലെ അഭിനയിച്ച് വേറെ എന്തെങ്കിലും വാദമുഖങ്ങൾ ഉന്നയിച്ച് തൻ്റെ ഭാഗത്ത് സമർത്ഥിക്കരുത്. സാധാരണ വിതർക്കങ്ങളിലും എല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമാണ്, തൻ്റെ ദൗർബല്യത്തെ ഒരിക്കലും വെളിപ്പെടുത്തത്തില്ല. അതൊരു പ്രധാനമായ ഒരു സംഗതിയാണ്. അപ്പോ ഈ ഭൗതികവാദത്തിലും ഇങ്ങനെയുള്ള ഒരുപാട് പഴുതുകളുണ്ട്. അതുകൊണ്ട് യുക്തിവാദികൾ പറയുന്നതാണ് ഈ പഴുതുകളിലൂടെ എല്ലാം ദൈവം പ്രത്യക്ഷപ്പെടുന്നു എന്നാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ദൈവം തലനീട്ടുന്നു എന്നാണ്. നിങ്ങൾ ഏതെങ്കിലും യുക്തിവാദത്തിന്റെ ബുക്കുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, പഴയ ഞാൻ വായിച്ചിട്ടുള്ളതൊക്കെ വളരെ പഴക്കമുള്ള ബുക്കുകളാണ്, ഇപ്പോഴൊന്നും വായിക്കാറില്ല. അതിനൊക്കെ ചിലടത്ത് എഴുതിയിട്ടുണ്ട്, എന്താണ്, ശാസ്ത്രത്തിൻ്റെ പഴുതുകളിലൂടെ ദൈവം തലനീട്ടുന്നു, അതുകൊണ്ട് ആ പഴുതുകൾ അടയ്ക്കുക എന്നൊക്കെ ആണ് അവർ പറയുന്നത്. അത് പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇവർക്ക് നിശബ്ദരാകാനേ പറ്റും. അല്ല, അതൊരു ഫുൾ പ്രൂഫ് സംഗതിയൊന്നുമല്ല. ഏത് വാദഗതികളിലും ഉണ്ടല്ലോ പോരായ്മകൾ, അത് വാദിക്കുന്നവൻ്റെ ബുദ്ധിക്കനുസരിച്ചല്ലേ. നിങ്ങൾക്ക് കാര്യങ്ങളറിയാം, പ്രത്യുത്പന്ന മതിത്വം ഇല്ല എന്ന് വെച്ചാൽ പെട്ടെന്നത് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? പരാജയപ്പെട്ടു. പെട്ടെന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ, അറിവുണ്ടായാൽ മാത്രം പോരാ. വാദപ്രതിവാദത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. അത് എല്ലാം പഠിച്ചിട്ട് അക്ഷരശ്ലോക മത്സരത്തിന് പോകും പോലെയാണ്. എല്ലാ ശ്ലോകങ്ങളും പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ സമയത്ത് ഓർമ്മ വന്നില്ലെങ്കിൽ എന്താ പറയുന്നത്? പിന്നീട് ഓർമ്മ വരും, പരാജയപ്പെട്ടു. ചിലർക്ക് അങ്ങനെയുണ്ട്. എനിക്കത് പറ്റിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ ഫെയിലായി. അതുപോലെയാണ് ഇവിടെയും. അപ്പൊ അതൊരു പ്രധാനമായ ഒരു സംഗതിയാണ്. അപ്പൊ പഴുതുകൾ ഉണ്ടായിരിക്കും ചർച്ചകൾ എല്ലാം. പഴുതുകൾ മറച്ചു വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. ആ വിഷയം പറഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് പോയത്. അപ്പൊ ഇവിടെ ആ ഭൗതികവാദത്തിലും അല്ലെങ്കിൽ ഭൗതികവാദത്തെ ആശ്രയിച്ചു വരുന്ന യുക്തിവാദങ്ങളിലും ഉണ്ട് പോരായ്മകളുണ്ട്. അപ്പോൾ നമ്മളിത് ആരോടെങ്കിലും, അതാ പറഞ്ഞ കാര്യം ഒരിക്കലും കൂടെ പറയണം, ഇത് സംസാരിക്കേണ്ടി വന്നാൽ ഇനിയുള്ള കാലം പഴയതുപോലെ അല്ല. ഇന്ന് പണ്ട് പഴയ കാലത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, പണ്ഡിതന്മാർ പണ്ഡിതന്മാരും പാമരന്മാർ പാമരന്മാരുമായിരുന്നു. അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയും മറ്റും ഒരു വിശേഷത അങ്ങനെയായിരുന്നു. എല്ലാവർക്കും പഠിക്കാൻ പാടില്ല, പഠിക്കുന്നവരറിവുള്ളവർ, പഠിക്കാൻ പാടില്ലാത്തവർ, അറിവില്ലാത്തവർ. അപ്പോൾ അന്ന് പഠിപ്പുള്ളവർ വളരെ കുറവും പഠിപ്പില്ലാത്തവർ കൂടുതലുമായിരുന്നു. അപ്പോൾ പഠിപ്പുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പില്ലാത്തവർ അതെല്ലാം അംഗീകരിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് ഒരു കൊച്ചുകുട്ടിയുടെ അടുത്ത് നിന്ന് നിങ്ങൾ പറഞ്ഞാലും ശരി, ചോദ്യം ചെയ്യും. എനിക്ക് അനുഭവമുണ്ട്, ഒരു വലിയ വേദാന്തി എന്നറിയപ്പെടുന്ന ആള്, പുസ്തകങ്ങളൊക്കെ ഒരുപാട് എഴുതിയിട്ടുള്ള ആള്, കുറച്ച് കുട്ടികളെ മുമ്പിലിരുന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അദ്വൈതത്തെ പ്രസംഗിച്ചപ്പോൾ ആ കുട്ടി എഴുന്നേറ്റൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ബബ്ബാന്നായി. ശരിയായൊരു മറുപടി പറയാൻ പറ്റി. കുട്ടി ഒരു പക്ഷേ അവൻ്റെ തൽക്കാലത്തെ അറിവുകൊണ്ടല്ല അവൻ ചോദിച്ചത്, തൽക്കാലത്തെ ജിജ്ഞാസ കൊണ്ട് അവൻ ചോദിച്ചതാണ്, ചിന്തിക്കുന്നതുകൊണ്ട് ചോദിച്ചതാണ്. പക്ഷെ മറുപടി പറയാൻ വിഷമിച്ചു, പറഞ്ഞില്ല. ഒരു മറുപടി പിന്നെ പറഞ്ഞു, അത് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ പറഞ്ഞ മറുപടി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടില്ല, പറഞ്ഞയാൾ. പലപ്പോഴും അങ്ങനെയാണ്, പിള്ളേരൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മറുപടി പറഞ്ഞ് ജയിക്കും, പക്ഷെ പറയുന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടത്തില്ല. പിന്നെ വീട്ടിൽ പോയിരുന്ന് ആലോചിക്കേണ്ടി വരും, എന്താ പറഞ്ഞത്. മതപ്രഭാഷണത്തിലൊക്കെ അത് നമുക്ക് സാധാരണ അനുഭവമുള്ള കാര്യമാണ്, തടിതപ്പും. പക്ഷേ ചിന്തിച്ച് ഉത്തരം കണ്ടെത്തേണ്ടി വരും. അതൊരു മതപ്രഭാഷണത്തിന്റെ ഗുണം, മതപ്രഭാഷണത്തിന്റെ പ്രയോജനം കൂടിയാണ്. പ്രയോജനം തന്നെ, പക്ഷെ അത് എല്ലായിടത്തും വിക്കത്തില്ല. ചിലയിടത്തൊക്കെ ചിന്തിച്ച് നമുക്ക് പഠിക്കാമല്ലോ ആ പറഞ്ഞത്. അത് ശരി, അത് ശരിയാണ്. അപ്പോ ചില വിദ്യകളൊക്കെ നമുക്ക് പഠിപ്പിച്ച് പഠിക്കാം, അത് ശരിയാണ്. അത് തന്നെ, പക്ഷെ എല്ലായിടത്തും അത് പറ്റത്തില്ല. ഇപ്പൊ പാചകം അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കഴിക്കുന്നവരെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ശീലിച്ച് ശീലിച്ച് ചിലയിടത്തൊക്കെ അത് വിജയിക്കും. അത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ആരെന്നുള്ളതാണ്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ തടി രക്ഷിക്കാൻ വലിയ പാടായിരിക്കും. അപ്പൊ നമ്മുടെ മുമ്പിൽ സാറിന് കിട്ടുന്ന ആഡിയൻസ് അങ്ങനെയുള്ളവരായതുകൊണ്ട് അതാ പറഞ്ഞത്, നമ്മള് മതപ്രഭാഷണം എവിടെ ചെയ്യുന്നു എന്നുള്ളതാണ്, അകത്തോ പുറത്തോ. അകത്താണെങ്കിൽ എന്ത് വേണോ പറയാം ധൈര്യമായിട്ട്, അല്ലേ. പുറത്തിറങ്ങുമ്പോഴാ പ്രശ്നം വരുന്നത്. ഇതെല്ലാം കൊണ്ട് പൊതുവിജ്ഞാനം ആവശ്യമാണ്. പൊതുവിജ്ഞാനം ഉണ്ടെങ്കിൽ ഒരു കാര്യം, നമ്മളിപ്പോ വളരെ കുറച്ച് പറഞ്ഞാൽ മതി, നമ്മൾ പറയാത്തതും അറിവുള്ള ആളാണെന്ന് അവൻ ധരിച്ചോളും. അപ്പൊ ധൈര്യമായിട്ട് ചോദ്യങ്ങളൊന്നും വരത്തില്ല. ഇയാൾക്ക് ഇത്രയും ഇയാൾ പറയുമെങ്കിൽ ഇയാൾക്ക് ഇതിനേക്കാൾ കൂടുതൽ അറിയാമായിരിക്കും എന്നുള്ളൊരു ധാരണ കേൾക്കുന്നവൻ്റെ മനസ്സിൽ വരും. അത് തന്നെ നമുക്ക് വലിയൊരു രക്ഷയാണ്. അതാണ് പൊതുവിജ്ഞാനത്തിൻ്റെ ഗുണം. കൂടുതലൊന്നും പറയേണ്ട ആവശ്യം വരില്ലല്ലോ, അതിലേക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടുള്ള ഭാഷകാരൻ പറയുന്നത്, ചാർവാകനുകൂടി സമ്മതമായ കാര്യങ്ങൾ അഭ്യുപഗമോ എന്ന് പറഞ്ഞതാണ്, അവനോട് സമ്മതമായ ചിന്തിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്താണ് ചൈതന്യത്തിൻ്റെ വിശേഷത, അത് രൂപത്തെ പോലെ അല്ല, അത് സ്വയം ഗ്രഹിക്കുന്നു. എന്റെ ചോദ്യത്തിന്റെ ഉത്തരമായില്ല. രണ്ട് ചൈതന്യം ശരിയെന്നല്ല, അല്ല ചോദ്യം അതല്ലായിരുന്നു. ചൈതന്യത്തെ അറിയുന്നു, ആ ചൈതന്യം ചൈതന്യത്തെ അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്താണ്, അത് സ്വയം പ്രകാശമാണ്. സ്വയം പ്രകാശത്തെ എന്താണ് സ്വയം പ്രകാശം എന്നുള്ള വ്യാഖ്യാനം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ചൈതന്യം ആലോചിച്ച് ഇപ്പോഴേ അബദ്ധം പറയണ്ട, ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി.